ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 10 7 ശ്ലോകം. ഏതാം വിഭൂതിം യോഗം ച മമ യോവേതി തത്വതഃ സോമികമ്പേന യോഗേന വിജ്യതേ നാത്ര സംശയഃ. ഏതാം യഥോക്തം വിഭൂതിം വിസ്താരം യോഗം ച യുക്തിം ച ആത്മനോ ഘടനം അഥവാ യോഗൈശ്വരി സാമർഥ്യം സർവജ്ഞത്വം യോഗജം യോഗവിച്ഛതി. ആരാണോ എന്റെ യോഗത്തെയും വിഭൂതിയെയും അറിയുന്നത്? വിഭൂതി എന്താണ്? നേരത്തെ പറഞ്ഞു, വിഭൂതി വിസ്താരം ബുദ്ധിജ്ഞാനം അസമ്മോഹം എന്നിങ്ങനെ പറഞ്ഞു. ഇനി വിഭൂതികളെ കുറിച്ച് പറയുന്നുണ്ട് അടുത്തത്. ഈ വിഭൂതിയും യോഗത്തെയും യോഗം ച യുക്തി പറയുന്നു, ആത്മനോ ഘടനം, ഇതിനെല്ലാം സൃഷ്ടിക്കുന്നതിന് നിലനിർത്തുന്നതിനുള്ള എന്റെ കഴിവ്, യോഗ ഐശ്വര്യ സാമർഥ്യം, സർവജ്ഞത്വം യോഗജം യോഗിച്ചത്, ഈശ്വരന്റെ സർവജ്ഞത സൃഷ്ടിക്കുന്നതിനുള്ള സാമർഥ്യം, വിവിധ ഐശ്വര്യങ്ങൾ, ഇതെല്ലാം ഇവിടെ യോഗം എന്ന് പറയുന്നു. ഈ വിഭൂതികളെയും യോഗത്തെയും മമ മതീയം യോഗം യോവേത്തി തത്വ തത്വേന യഥാവത്. എന്റേതായ വിഭൂതികളെയും യോഗത്തെയും ആരാണോ യഥാർത്ഥമായി അറിയുന്നത്, സഹ അവിഗംഭേന അപ്രചലിതേന യോഗേന, അവൻ അപ്രചലിതമായ യോഗം കൊണ്ട്, അപ്രചലിതമായ ഇളക്കമില്ലാത്ത യോഗം എന്താണ്? സമ്യക് ദർശന സ്ഥൈര്യ ലക്ഷണം, സമ്യക് ദർശനത്തിലുള്ള നിഷ്ഠ സ്ഥിരത അസ്ഥിരതയാണ് അവിഗംഭേന എന്ന് പറയുന്നത്. സമ്യക് ദർശനത്തിലുള്ള ഈശ്വരന്റെ സർവാനുഭാവത്തെ അറിയുക, അതിലുള്ള സ്ഥിരത എന്നാണ് അവിഗംഭമായ യോഗം. ഭക്തിയോഗേന എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അഭികമ്പമായ യോഗം എന്ന് പറയാം ഭക്തിയോഗം. ആരാണോ ഈ വിഭൂതികളെയും ഐശ്വര്യത്തെയും യോഗത്തെയും അറിയുന്നത്, അവന് ഈശ്വരനിൽ അഭികമ്പമായ ചഞ്ചലമായ സ്ഥിരമായ ദൃഢമായ ഭക്തി ഉണ്ടാകുന്നു. അങ്ങനെയും വ്യാഖ്യാനിക്കുന്നുണ്ട്. ആചാര്യസ്വാമികളുടെ അഭിപ്രായത്തിൽ സമ്യക് ദർശനമാണ് ഈശ്വരന്റെ സർവാത്മഭാവത്തെക്കുറിച്ചുള്ള അറിവ്, അതാണ് ഇവിടുത്തെ അഭികമ്പമായ യോഗം. മറ്റ് ദ്വൈതികളുടെ പക്ഷത്തിൽ ഭക്തിയാണ്, ഈശ്വരഭക്തിയാണ് യോഗം. നാത്ര സംശയ അത്ര സംശയോ അസ്മിന്നിടത്തെ സംശയോ നാസ്തി, അതിൽ സംശയിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈശ്വര വിഭൂതിയെ കുറിച്ചും ഈശ്വരന്റെ സാമർഥ്യത്തെ കുറിച്ചും അറിയുന്നവന് ഈശ്വരന് ദൃഢമായ അചഞ്ചലമായ ഭക്തി ഉണ്ടാകുന്നു. ദൃഢമായ അചഞ്ചലമായ ഭക്തി യോഗവർദ്ധന, അതിനു വേണ്ടിയിട്ടാണ് ഇനി വിഭൂതികളെ കുറിച്ച് ഈശ്വരന്റെ ഐശ്വര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അതാണ് തുടർന്നു വരുന്ന ഭാഗങ്ങൾ. മമ എന്റെ ഏതാം വിഭൂതിം യോഗം ച, ഇവിടെ പറഞ്ഞ വിഭൂതികളെയും യോഗത്തെയും സാമർഥ്യത്തെയും ഏതൊരുവനാണോ തത്വതഹവ്യക്തി യഥാർത്ഥമായി അറിയുന്നത്, സഹവൻ അവിഗംബേന യോഗേന വിദ്യതേ, ദൃഢമായ യോഗയുക്തനായിത്തീരുന്നു, ദൃഢമായ യോഗമുള്ളവനായിത്തീരുന്നു. അത് ഭക്തിയോ ജ്ഞാനമോ എന്തായാലും ദൃഢമായ യോഗത്തോടുകൂടിയവനായിത്തീരുന്നു. അത്ര ന സംശയ, ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏതാം വിഭൂതിം യോഗം ച മമ യോവേതി തത്വതഃ സോവികമ്പേന യോഗേന വിജ്യതേ നാത്ര സംശയഃ. അപ്പോ അവികമ്പമായ യോഗം അതെങ്ങനെയാണോ അതാണ് അടുത്ത് പറയുന്നത്. അഹം സർവസ്യ പ്രഭവോ മത്തസർവം പ്രവർത്തതേ ഇതി മത്വാം ഭജന്തേ മാം ഭവ സമന്വിതാഃ ഈദൃശേന അവികമ്പേന യോഗേന യുജ്യതേ. ഏത് തരത്തിലാണ് യോഗം, ദൃഢമായ യോഗം, ചാഞ്ചല്യമില്ലാത്ത യോഗം, അതെന്താണ്? ഏത് യോഗവുമായിട്ടാണ് ഇവിടെ സാധകന്മാര് യുക്തന്മാരായി തീരുന്നത്? ഇത്യുച്ചതേ പറയുന്നു, അഹം സർവസ്യ പ്രഭവ, അഹം പരം ബ്രഹ്മം വാസുദേവാക്യം, സർവസ്യ ജഗത പ്രഭവ ഉത്പത്തി, ഞാൻ തന്നെയാണ് പരബ്രഹ്മമായിരിക്കുന്നത്, വാസുദേവൻ എന്നറിയപ്പെടുന്നവൻ നായ ഞാൻ, സർവസ്യ ജഗത പ്രഭവ ഉത്പത്തി, ഞാൻ സർവജഗത്തിന്റെയും പ്രഭവമാണ്, കാരണമാണ്, ആദി കാരണമാണ്. മത്തേവ എന്നിൽ നിന്ന് തന്നെയാണ് സ്ഥിതി നാശക്രിയാഫല ഉപഭോഗ ലക്ഷണം വിക്രിയാരൂപം സർവം ജഗത് പ്രവർത്തത. എന്നിൽ നിന്ന് തന്നെയാണ് സ്ഥിതി നാശം ഫലോപഭോഗം, ഫലാനുഭവങ്ങൾ, ജന്മാദി ഫലാനുഭവങ്ങൾ, ഈ രൂപത്തിലുള്ള വിക്രിയാരൂപം, വികാരൂപത്തിലുള്ള ചലനാത്മകമായിരിക്കുന്ന പരിണാമരൂപത്തിലുള്ള സർവം ജഗത്, ഈ സമ്പൂർണ്ണ ചരാചരവും എന്നിൽ നിന്ന് തന്നെയാണ് പ്രവർത്തത ഉണ്ടാകുന്നത്. തുടക്കത്തിൽ ഉപദേശം തുടങ്ങുന്ന ഭാഗത്ത്, അതായത് ഗീതയുടെ രണ്ടാം അധ്യായത്തിലും മറ്റും, അവിടെ ഉപദേശിക്കുന്നിടത്ത് അവിടെ തന്നെക്കുറിച്ച് ആത്മനിഷ്ഠമായിട്ടല്ല അവിടെ ഉപദേശിക്കുന്നു, അവിടെ തത്വത്തെ പറയുകയാണ്. ശീതോഷ്ണങ്ങൾ സഹിക്കണം, ആത്മാവ് നിത്യമാണ്, സ്ഥിതപ്രജ്ഞത. അവിടെയൊന്നും താൻ തനിക്ക് പ്രാധാന്യം കൊടുത്ത് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഓരോ ഉപദേശഭാഗങ്ങളും കഴിഞ്ഞു വരുമ്പോൾ, അത് കഴിഞ്ഞ് കർമ്മയോഗത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഏകദേശം മധ്യഭാഗത്തോളം ആയപ്പോൾ അവിടെ അത്തരത്തിലുള്ള തത്വബോധനം വിട്ടതിന് ശേഷം അവിടെ താൻ ആരാണ് എന്ന് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അതുവരെ ഉപദേശിച്ചത് ആദ്യം തന്നെ തന്നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ആണ് ആരാധ്യനായിരിക്കുന്നത്, താനാണ് പരമാത്മാവായിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവന് ആ ഉപദേഷ്ടാവിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയം തോന്നും. എന്തായി പറയുന്നത്? ആദ്യം ഒരാൾ സ്വയം തന്നെ തന്നെ സൃഷ്ടികർത്താവായിട്ടും ജഗത്കാരണനായിട്ടും എല്ലാം പറയുമ്പോൾ അതുകൊണ്ട് ആദ്യം അത് പറഞ്ഞില്ല. ആദ്യം പറയാതെ ജഗത്കാരണമായിരിക്കുന്നത് ഈശ്വരനാണ്, അത് നീയാണ് പറഞ്ഞു. നീയും ഈ നിൽക്കുന്ന ഇവരെല്ലാവരും ആത്മസ്വരൂപന്മാരാണ്. ഈ തരത്തിൽ ആത്മസ്വരൂപത്തെ ശ്രോതാവിൽ നിഷ്ഠമാക്കി ഉപദേശിച്ചു. അതാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. എന്താണ് അവിടെ തുമ്പത നിരൂപണം എന്ന് പറയുന്നത്? കേൾക്കുന്നവനെ ബോധിപ്പിച്ചു നീ ആ പരമാത്മവസ്തുവാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നിടത്തെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് എന്താണ് ഞാൻ ആ പരമാർത്ഥ സത്യം ഞാനാണ്. നീ കാണുന്ന ഈ വാസുദേവൻ അത് നീ കാണുന്ന രൂപത്തിൽ അല്ല, മറിച്ച് ജഗത്തിന്റെ സ്ഥിതി നാശക്രിയ ഫല ഉപഭോഗ ലക്ഷണമായിരിക്കുന്ന ഈ ജഗത്തിന്റെ കാരണനായിരിക്കുന്ന ഞാനാണ്, എന്നിൽ നിന്നാണ് സർവം പ്രവർത്തിക്കുന്നത്. ഈ രീതിയിൽ ആത്മനിഷ്ഠമായിട്ട് ആത്മതത്വത്തെ ആണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇതാണ് ഈ ഭാഗങ്ങളിൽ ആവർത്തിച്ചു വരുന്നത്. ഇത്യേവം മത്വ ഇങ്ങനെ കരുതിയിട്ട് ഭജന്തേ സേവന്തേ എന്നെ ഭജിക്കുന്നു, എന്നിൽ ഭക്തിയുള്ളവരായിരിക്കുന്നു. ആരാണ് ബുദ്ധാഹ ബുദ്ധന്മാർ? അറിവുള്ളവർ. അവഗത തത്വാർത്ഥാഹ തത്വാർത്ഥത്തെ അറിഞ്ഞവർ. ബുദ്ധന്മാർ ആദ്യം തത്വത്തെ അറിയുന്നു. ആ തത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപദേശത്തിന്റെ തുടക്കത്തിൽ ആത്മാവിനെ കുറിച്ച് പറയുന്നത്. ആദ്യമല്ല ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ആത്മതത്വത്തെ അറിയുന്നവർ ബുദ്ധന്മാരായിത്തീരുന്നു. അങ്ങനെ ആത്മതത്വത്തെ അറിഞ്ഞ ബുദ്ധന്മാർ ഇവിടെ പറയുന്ന അവഗത തത്വാർത്ഥ അവർ പിന്നെ എന്ത് ചെയ്യുന്നു? ഭാവസമന്വിതാഹ ഭാവോ ഭാവന പരമാർത്ഥ തത്വ അഭിനിവേശ ഭാവസമന്വിതന്മാരായി. ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവന, ഈശ്വരഭാവന, അതിനാണ് ഭാവം എന്ന് പറയുന്നത്. പറയുന്നു പരമാർത്ഥ തത്വ അഭിനിവേശ, ഈശ്വരന്റെ യഥാർത്ഥ തത്വത്തിലുള്ള ഭാവന, അഭിനിവേശം, മനസ്സിന്റെ ദാർഢ്യം, മനസ്സിന്റെ തത്വനിഷ്ഠ, അതുള്ളവരായി സമന്വിത സംയുക്ത തത്വത്തെ അറിഞ്ഞിട്ട് ആ തത്വത്തെ ഞാനായി അറിഞ്ഞു. ആര്? ഉപദേഷ്ടാവായി ഇവിടെ അറിഞ്ഞിട്ട് ഈ താൻ അറിഞ്ഞിരിക്കുന്ന തത്വം വാസുദേവനാണ്, വാസുദേവനായ പരബ്രഹ്മമാണ് എന്നറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? മാം ഭജന്തേ, അവരെന്നെ ഭജിക്കുന്നു. ഈശ്വരനെ ഭജിക്കുന്നതിന് മുമ്പായി ഈശ്വരന്റെ തത്വത്തെ അറിയണം. ഈശ്വരന്റെ തത്വത്തെ എങ്ങനെ അറിയണം? ഈശ്വരൻ ഈ ജഗത്തിന് സൃഷ്ടികർത്താവായിരിക്കുന്നു, അല്ല സർവഭാവങ്ങൾക്കും ആദികാരണനായിരിക്കുന്നവനാണ് ഈശ്വരൻ എന്നറിയണം. എന്നറിഞ്ഞാലും പോരാ, ആ ഈശ്വരൻ തന്നെയാണ് ഇവിടെ ഉപദേഷ്ടാവായിരിക്കുന്നതെന്ന് പറയണം. അങ്ങനെ വാസുദേവനായിരിക്കുന്ന എന്നെ ഭജിക്കുന്നു ഈശ്വര ഭാവത്തോടുകൂടി. ഈശ്വര തത്വത്തിൽ ഉള്ള നിഷ്ഠയോടുകൂടി എന്നെ ഭജിക്കുന്നു, ആണ് ഭാവസമന്വിതന്മാരായി ഭജിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ആണ് ഭാവസമന്വിതാഹ ബുധാഹ, ഭാവസമന്വിതന്മാരായ തത്വബോധം, ദൃഢമായ ഈശ്വരബോധം ഉള്ളവരായ ബുധാഹ വിദ്വാൻമാർ, അറിവുള്ളവർ. അഹം, ഞാൻ വാസുദേവൻ, സർവസ്യ പ്രഭവ, സർവജഗത്തിനും കാരണനാണ്. മത്തഹ, എന്നിൽ നിന്നാണ് സർവം പ്രവർത്തത, സർവവും ഉണ്ടാകുന്നത്, സർവവും സംഭവിക്കുന്നത്. ഇതി മത്വ എന്ന് ധരിച്ചിട്ട് മാം ഭജന്തേ, എന്നെ തന്നെ ഭജിക്കുന്നു, വാസുദേവനെ തന്നെ ഭജിക്കുന്നു. വാസുദേവ ഭാവത്തെ അറിഞ്ഞ് അറിവുള്ളവർ വാസുദേവനെ ഭജിക്കുന്നു എന്ന്. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തത ഇതി മത്വ ഭജന്തേ മാം ബുധാ ഭാവസമന്വിതാഹ മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച മച്ചിത്തേ മച്ചിത്ത മൈ ചിത്തം യേശാം ദേ മച്ചിത്താഹ എന്നിൽ ചിത്തമുള്ളവർ, എന്നിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചവർ, വാസുദേവനായ പരമാത്മാവിൽ മനസ്സിനെ ഉറപ്പിച്ചവർ. മദ്ഗത പ്രാണാഹ മൈ ഗതാഹ പ്രാണാഹ ചക്ഷുരാദയ പ്രാണാഹ യേശാം ദേ മദ്ഗത പ്രാണാഹ. എന്നിൽ ചക്ഷുരാദി പ്രാണന്മാർ, പ്രാണന്മാരെന്ന് പറയുമ്പം ചക്ഷുരാദി ഇന്ദ്രിയങ്ങളും പ്രാണൻ എല്ലാം. മദ്ഗത പ്രാണാഹ എന്നെ തന്നെ പ്രാപിച്ചിരിക്കുന്നവർ പറയുന്നു. മൈ ഉപസംഹൃതകർണാഹ സർവകർണങ്ങളും എന്നിൽ തന്നെ ഉപസംഹരിച്ചവർ, എന്നിൽ തന്നെ അർപ്പിച്ചിരിക്കുന്നവർ. എന്നുവെച്ചാൽ ഈശ്വരൻ എന്നെ വിട്ടിട്ട് ജീവനേബിന് ആദരഹ, ജീവിതത്തിൽ പോലും താല്പര്യമില്ലാത്തവർ. സാധാരണ ജീവന്റെ ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾ, പ്രാണം, വ്യാപാരം എല്ലാം ഈ ശരീരത്തിൽ ജീവനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ശരീരത്തിൽ ജീവനെ നിലനിർത്തുന്നതിന് വേണ്ടി ഉള്ള വ്യാപാരങ്ങളിൽ സാധാരണ ജീവന്റെ കരണങ്ങൾ വ്യാപരിച്ചിരിക്കുമ്പോൾ ഇവിടെ പറയുന്നു, ഇവിടെ ഭക്തന്റെ കരണങ്ങൾ എന്താണ്, അതിൽ ശ്രദ്ധയില്ലാതെ സ്വന്തം ജീവൻ നിലനിർത്തുന്നതിനും സ്വന്തം ശരീരത്തെ സംരക്ഷിക്കുന്നതിനും പോലും ശ്രദ്ധയില്ലാത്തവരായി, സർവം ഈശ്വരനിൽ സമർപ്പിക്കുന്നവരായി, അവരുടെ കരണങ്ങളും ഇന്ദ്രിയങ്ങളും ഈശ്വര ആരാധനയിൽ മാത്രം മുഴുകിയവരായി, ഈശ്വര സേവാരതന്മാരായി നമ്മൾ പറയുന്നു. അഥവാ മദ്ഗത പ്രാണ മദ്ഗത ജീവനായിത്തീരുന്നു, അവരുടെ ജീവനം തന്നെ എന്നിൽ സമർപ്പിച്ചിരിക്കുന്നവർ. ഈശ്വര ആരാധനയിലല്ലാതെ മറ്റൊരു കാര്യത്തിലും താല്പര്യമില്ലാത്തവർ എന്നർത്ഥം. ബോധയന്തോ അവഗമയന്തഹ പരസ്പരം അന്യോന്യം കഥയന്തോ, അങ്ങനെയുള്ള ഭക്തന്മാർ പരസ്പരം ഈശ്വര തത്വത്തെ ബോധിപ്പിച്ചുകൊണ്ട്, ഈശ്വര സ്വരൂപത്തെ, ഈശ്വര തത്വത്തെ അന്യോന്യം ബോധിപ്പിച്ചുകൊണ്ട് പരസ്പരം അന്യോന്യം കഥയന്തഹ ജ്ഞാന ബല വീര്യാദി ധർമ്മേഹി വിശിഷ്ടം മാം തുഷ്യന്തി ച പരിതോഷം ഉപയാന്തി രമന്തി ച രതിം പ്രാപ്നുവന്തി പ്രിയസംഗത്യ ഇവ. ഈശ്വരൻ അവർ സന്തോഷിക്കുന്നു. അത് പറയുന്നു, ജ്ഞാന ബല വീര്യാദി ധർമ്മേഹി വിശിഷ്ടം മാം. ഈശ്വരൻ അവരങ്ങനെ അറിയുന്നു, ജ്ഞാന ബലവീര്യാദികളോടുകൂടിയവനാണ് ഈശ്വരൻ. തന്നിലില്ലാത്ത, ജീവനിലില്ലാത്തതായ ജ്ഞാനബല വീര്യാദികളോടുകൂടിയ ഈശ്വരനിൽ അവർ തോഷിക്കുന്നു. തുഷ്യന്തി പരിതോഷം വയാന്തി. അവർ ആനന്ദിക്കുന്നത് ഐശ്വരനാണ്. എന്നുവെച്ചാൽ സാധാരണ ജീവൻ ആനന്ദിക്കുന്നത് അവന്റെ ജ്ഞാനത്തിൽ, അവന്റെ ബലത്തിൽ, അവന്റെ വീര്യത്തിലാണ്, അവന്റെ ഗുണഗണങ്ങളിലാണ് സാധാരണ ആനന്ദിക്കുന്നത്. പക്ഷെ ഭക്തൻ അങ്ങനെയല്ല, ഈശ്വരന്റെ ഗുണഗണങ്ങളിൽ അവൻ ആനന്ദിക്കുന്നു. രമന്തിച്ച രതിം പ്രാപ്തനവന്തി, അത്യധികമായ രതി ആനന്ദത്തെ പ്രാപിക്കുന്നു. പ്രിയ സംഗത്യ ഇവ, പ്രിയ സംഗതി കൊണ്ട്, ഇഷ്ടമുള്ളവരോടുള്ള സംഘം കൊണ്ട് എങ്ങനെയാണോ ജീവന്മാർ ആനന്ദത്തെ അനുഭവിക്കുന്നത്, ഇഷ്ടമുള്ളവരോടുകൂടി ചേരുമ്പോൾ, വ്യക്തികളോടുള്ള ഇഷ്ടം കൊണ്ട് വ്യക്തികൾക്ക് ആനന്ദം അനുഭവപ്പെടുന്നു സ്നേഹം കൊണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഈശ്വരനിൽ അവൻ രതിയെ പ്രാപിക്കുന്നു. ഈശ്വരനോടുള്ള ചേർച്ച കൊണ്ട് ഈശ്വരനിൽ നിന്ന് മാത്രം അവൻ ആനന്ദത്തെ, രതി, പരമമായ ആനന്ദം അവനെ പ്രാപിക്കുന്നു. അതാണ് ഭക്തന്റെ ലക്ഷണം. ഭക്തൻ മറ്റ് ജീവന്മാരിൽ നിന്നോ പ്രാപഞ്ചിക വസ്തുക്കളിൽ നിന്നോ ആനന്ദത്തെ പ്രാപിക്കുന്നില്ല. ഇവിടെ പറയുന്നു എന്താണോ, എങ്ങനെ അത് പ്രാപിക്കുന്നു? ദിവ്യാനി രമണീയാനി കർമാണ്, ഈശ്വരന്റെ ദിവ്യങ്ങളായ, മനോഹരങ്ങളായ, രമണീയങ്ങളായ ലീലകളെ പറയുന്നത് കൊണ്ട് അതിൽ അവൻ സന്തോഷിക്കുന്നു, അതിൽ അവൻ പരമമായ ആനന്ദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. തുഷ്യന്തി രമന്തി രണ്ടും പറഞ്ഞിരിക്കുന്നു. ഒരാൾ ഇതിനെക്കുറിച്ച് സ്മരിക്കുകയും ഈശ്വരന്റെ ലീലകളെ സ്മരിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ ബോധയുണ്ട്, പരസ്പരം പറയുന്നു. ആ പറയുന്നതുകൊണ്ട് അയാൾക്ക് സ്വയം അയാളുടെ ആനന്ദത്തെ അനുഭവിക്കുന്നു. അതേസമയം തന്നെ അയാൾ പറയുന്നത് കേൾക്കുന്നവർ രമന്തിച്ച, അവരും അതേ ആനന്ദത്തെ അനുഭവിക്കുന്നു. അപ്പൊ വക്താവിന്റെ ആനന്ദത്തെ തുഷ്യന്തി, ശ്രോതാവിന്റെ ആനന്ദത്തെ രമന്തി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ചിലത് പറഞ്ഞിരിക്കുന്നത്. രണ്ടു തരത്ത്, തുഷ്യന്തിച്ച രമന്തിച്ച, രണ്ടെണ്ണം എന്തിനു പറഞ്ഞു? പരിതോഷം, അത് തന്നെയാണ് ആനന്ദം. അപ്പൊ പറയുന്നത് കൊണ്ട് അവൻ അനുഭവിക്കുന്നത് അത് പരിതോഷം, അത് കേൾക്കുന്നവനെ അവൻ അനുഭവിക്കുന്നത് അത് രമന്തി. അങ്ങനെ അല്ലെങ്കിൽ ഒരാൾ ഈശ്വരനെ സ്മരിക്കുക, ഈശ്വരന്റെ അത്ഭുതകരമായ ലീലകളെ വർണ്ണിക്കുക, ഇതെല്ലാം ചെയ്യുന്നുണ്ട് അയാൾ സന്തോഷത്തെ പ്രാപിക്കുന്നു. ആ സന്തോഷത്തിലൂടെ അയാൾ പരമമായ ആനന്ദത്തെ പ്രാപിക്കുന്നു. ഈശ്വര നിഷ്ഠമായിരിക്കുന്ന, ഈശ്വര സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തെ അയാൾ പ്രാപിക്കുന്നു. അതാണ് രമന്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ആനന്ദത്തിന്റെ നിരുപാധികമായ ആനന്ദത്തെ അതിനെ രമന്തി എന്ന് പറഞ്ഞു. ഈശ്വര കഥാശ്രവണം കൊണ്ടും ഈശ്വര കഥയെ ബോധിപ്പിക്കുന്നതുകൊണ്ടും അയാൾക്കുണ്ടാകുന്ന സ്വാഭാവികമായ ആനന്ദത്തെ തുഷ്യന്തി, പരിതോഷം എന്ന് പറഞ്ഞു. അങ്ങനെ പലതരത്തിൽ ഒരു ഭക്തൻ പ്രാപിക്കുന്ന ആനന്ദത്തെ കുറിച്ച്, ഈശ്വരകഥാശ്രവണം കൊണ്ടും ഈശ്വരകഥയിലുള്ള രുചി കൊണ്ടും ഒരാൾക്കുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള ആനന്ദാനുഭവത്തോടെ തുഷ്യന്തി രമന്തി എന്നിങ്ങനെ ശബ്ദങ്ങൾ കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. തുഷ്യന്തി എന്ന് പറയുന്നതുകൊണ്ട് അത് പൂർണ്ണമാകാത്തതുകൊണ്ട് അങ്ങനെ രമന്തി എന്നുള്ള ശബ്ദം കൊണ്ട് പറഞ്ഞു. ആ രമന്തി എന്നുള്ള ശബ്ദം കൊണ്ട് അയാൾ നിരുപാധികമായി ആനന്ദത്തെ പ്രാപിക്കുന്നു. സാധാരണ അത്തരം ഒരു ആനന്ദത്തെ ഈശ്വരകഥ ഉദ്ബോധനം കൊണ്ടോ ഈശ്വരകഥ ശ്രവണം കൊണ്ടോ പ്രാപിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? കാരണം ഈശ്വരകഥയെ ബോധിപ്പിക്കുന്നവനും ഈശ്വരകഥയെ ശ്രവിക്കുന്നവനും ഈ രണ്ട് ഗുണങ്ങളുണ്ടായിരുന്നു. ഒന്ന് മച്ചിത്തനായിരിക്കണം, മദ്ഗത പ്രാണനായിരിക്കണം. ഈ രണ്ട് ഭാവങ്ങളും ആണ് നേരത്തെ പറഞ്ഞ എന്താണ് ബുധ ഭാവസമന്വിത ഭാവം, ഭക്തന്റെ ഭാവം എന്ന് പറയുന്നത് ഭാവസമന്വിതന്മാരായിരിക്കുന്ന ഭക്തന്മാർ അല്ലെങ്കിൽ അറിവുള്ളവരെന്ന് പറയും. അപ്പോ ആ ഭാവം എന്ന് പറയുന്നത് എന്താണ്? ഭക്തിയുടെ ഭാവം തന്നെ. പക്ഷെ അത് വിശദീകരിക്കാൻ കഴിയത്തില്ലെന്നാണ് രാമാനുജൻ പറയുന്നത്. എന്താണ് അത്? മനോവൃത്തി വിശേഷം. മനസ്സിന്റെ ഒരു പ്രത്യേകമായ ഒരവസ്ഥയാണ്. ഈശ്വരസ്മരണ കൊണ്ട് ഒരു ഭക്തന്റെ ഉള്ളിൽ സംജാതമാകുന്ന ഒരു വിശേഷമായ അവസ്ഥ, ഒരുവനെത്തിച്ചേരുന്ന അവസ്ഥ, അതാണ് ഭാവം. അത് അലൗകികമായ മനസ്സിന്റെ ഒരവസ്ഥ. ആ ഭാവത്തിൽ എത്തിച്ചേരുന്ന ഒരുവന് വന്നുചേരുന്ന, തനിയെ വന്നുചേരുന്ന രണ്ടവസ്ഥകളാണ് മച്ചിത്തതയും മദ്ഗത പ്രാണത്വം എന്ന് പറയും. ഇപ്പോൾ സാധാരണ മനുഷ്യന്റെ മനസ്സ് ഈശ്വരകഥയിൽ താല്പര്യം ഉണ്ടാവും, അതിന് താല്പര്യം ഉണ്ടാകാതെ ഇരിക്കും. വിഷയപ്രവൃത്തികളിലേക്ക് മാറുമ്പോൾ, വിഷയവ്യാപാരങ്ങളിലേക്ക് ലൗകികമായ കാര്യങ്ങളിലേക്ക് മാറുമ്പോൾ ആ മച്ചിത്തത എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു, ഈശ്വര ചിത്തത അത് നഷ്ടപ്പെടുന്നു. ഇവിടെ ഭാവസമന്വിതന്മാരായ, ആ ഭാവസമന്വിതനാകുന്നതിന് വേണ്ടി ബുധന്മാരായവർ, ഈശ്വര തത്വത്തെ ശരിക്കും ധരിച്ചിരിക്കുന്നവർ, അവർക്ക് ആ ഭാവാവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു? നിരന്തരം മച്ചിത്ത ഭാവത്തെ തന്നെ പ്രാപിച്ചിരിക്കുന്നു. അവരുടെ ചിത്തം ഈശ്വരനിൽ തന്നെ ഇരിക്കുന്നു. അവരുടെ കർണങ്ങളെല്ലാം ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നതാണ് ഉപസംഹൃതമായി തനിയെ തന്നെ വിലയിച്ച് ഈശ്വരോന്മുഖമായിരിക്കുന്നു. ബഹിർമുഖമാകുന്നില്ല, വിഷയോന്മുഖമാകുന്നില്ല. അവർക്ക് പ്രപഞ്ചവ്യാപാരങ്ങളിൽ, പ്രപഞ്ച വ്യവഹാരങ്ങളിൽ അജ്ഞന്മാരെ പോലെ വ്യാപരിക്കാൻ കഴിയുന്നില്ല എന്നർത്ഥം. അവർ ഈശ്വര സേവാപരമായ കാര്യങ്ങളിൽ മാത്രമേ അവരുടെ പ്രാണൻ വ്യാപരിക്കത്തുള്ളൂ. ഇവിടെ പറയും എന്താണ്? ഈ വ്യവഹാരികമായ കാര്യങ്ങളിൽ, ലൗകികമായ കാര്യങ്ങളിൽ, അതായത് കാമക്രോധാദികൾ ഓടുകൂടി വ്യാപരിക്കേണ്ടതായ ലൗകിക പ്രവർത്തനങ്ങളിൽ അവരുടെ പ്രാണന്മാർ വിഹ്വലന്മാരായി എന്ന് വെച്ചാൽ അതിന് ഭയപ്പെട്ടു. സാധാരണ ലൗകികമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെപ്പോഴും സഹായകമായിട്ട് കാമക്രോധാദികൾ വേണം. കാമക്രോധാദികളോട് ചേർന്ന് ഒരാൾക്ക് ലൗകിക കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും. ഉടമതം, മാത്സര്യം, ദമ്പം, അഹങ്കാരം തുടങ്ങിയ പല കാര്യങ്ങളും അതെല്ലാം നമുക്ക് ലൗകിക കൃത്യ നിർവഹണം അസാധ്യമാണ്. ഇവിടെ ഭക്തൻ അതിനസമർത്ഥനായിത്തീരുന്നു. അവന്റെ പ്രാണന്മാര് അത്തരം കാര്യങ്ങളിൽ ഭയവിഹ്വലരായിത്തീർന്നിട്ട്, ഭയപ്പെട്ടിട്ട് അതെന്ത് ചെയ്യുന്നു? തനിയെ തന്നെ ഉപശമിക്കുന്നു എന്നാണ്. എന്തുകൊണ്ട്? അവന്റെ ചിത്തം ഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. അലൗകികമായ ഒരു വൃത്തിവിശേഷത്തെ മനസ്സ് പ്രാപിച്ചിരിക്കുന്നു, ഈശ്വരോന്മുഖമായ ഒരവസ്ഥ. അങ്ങനെ പ്രാപിച്ചിരിക്കുന്ന ആ ഭക്തന്റെ കരണങ്ങൾ ഇത്തരം വ്യാപാരങ്ങളെ ഭയക്കുന്നു എന്നാണ്. അതിൽ നിന്ന് ഭയവിഹുലരായി ഉപശമിക്കുന്നു സ്വയം തന്നെ. അതാണ് മദ്ഗത പ്രാണന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പ്രാണന്മാർക്ക് പിന്നെ മറ്റ് പ്രവൃത്തികളിൽ താല്പര്യപൂർവ്വം മുഴുവൻ കഴിയത്തില്ല. അത് ഭക്തിയുടെ ഉന്നതമായൊരവസ്ഥ. മൈസ്പൃഹയാലവ പറയുന്നു. സാധാരണ ജീവന്റെ കാമം വിഷയങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കർമ്മങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, പ്രാപഞ്ചിക വ്യവഹാരങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, ഈ ഭാവസമന്വിതമായ ചിത്തം ഈശ്വരനിൽ കാമമുള്ളതായി, മൈസ്പൃഹയാലവ എന്നിൽ തന്നെ ദൃഢമായ കാമമുള്ളതായി തീരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചിത്തത്തെ പിന്തുടരുന്ന കരണങ്ങൾ അത് സ്വയം തന്നെ ഈശ്വരോന്മുഖമായി ഉപസംഹരിക്കപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈശ്വര കഥാശ്രവണത്തിൽ പോഷമുണ്ടാകുന്നു. ആ ഇന്ദ്രിയത്തിന്, ആ മനസ്സിന്, ആ കർണങ്ങൾക്ക്, അത് പറയുന്നതിനും കേൾക്കുന്നതിനും മാത്രം താല്പര്യമുണ്ടാകുന്നു. കഥന ശ്രവണയോർ ഏകസ്മിന്നേവ കാലഭേദേന സംഭവ. അതെല്ലാം ഒരേ സമയം സംഭവിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം കഥാശ്രവണവും കഥാകഥനവും ഏകകാലത്തിൽ തന്നെ സംഭവിക്കുന്നു. താൻ പറയുന്ന കഥ തന്നെ താൻ തന്നെ ശ്രവിക്കുന്നു, ഏകകാലത്ത് സംഭവിക്കുന്നു. ആ ഏകകാലത്ത് സംഭവിക്കുമ്പോൾ ആ ചിത്രത്തിന് രണ്ടവസ്ഥയും വരുന്നു. ഒന്ന് പരിതോഷം, മറ്റൊന്ന് പരിരമണം, ആരമണം. ഈ രണ്ടവസ്ഥകളെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. അപ്പൊ പൂർണ്ണമായും അവർ സാംസാരിക വ്യാപാരങ്ങളിൽ, പ്രവൃത്തികളിൽ ഉദാസീനന്മാരായി, എന്നാൽ ഉള്ളിൽ പരമമായ ഭക്തിപ്രകർഷം കൊണ്ട് ആനന്ദത്തെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഒരു ഭക്തന്റെ അവസ്ഥയെക്കുറിച്ചുകൂടെ പറയുകയാണ്. അവൻ പൂർണ്ണമായ ആനന്ദത്തെ, പരിതോഷത്തിനും ആനന്ദത്തിനും ആണ് ഒരു ഭക്തൻ മുന്നോട്ട് പോകുന്നത്. അതിനവന്റെ മനസ്സ് എന്ന കാരണവും ഇന്ദ്രിയങ്ങളും പ്രാണന്മാരുമെല്ലാം അതിന് സജ്ജമായിത്തീരുന്നു. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. തുഷ്യന്തിച അരമന്തിച, പരിതോഷത്തിന്റെ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് ചെന്നിട്ടാണ് മനസ്സിന് രമണം എന്ന് പറയുന്നത്. അത് നിരുപാധികമായി വരുന്ന ആനന്ദം. കഥാകഥനത്തിനും കഥാശ്രവണത്തിനും കൂടി ആനന്ദത്തെ പ്രാപിച്ച് പിന്നീട് അത്തരം ഉപാധികളെയൊന്നും സ്വീകരിക്കുക, അതാണ് നിരുപാധികം എന്ന് പറയുന്നത്. മനസ്സ് സ്വദേവ ഈശ്വര ആനന്ദത്തിൽ തന്നെ ഭക്തന്റെ മനസ്സ് നിൽക്കുന്നതിനാണ് രമന്തിച്ച എന്ന് രണ്ടാമത് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. മച്ചിത്താഹ എന്നിൽ ചിത്തം അർപ്പിച്ചവർ, മദ്ഗത പ്രാണാഹ എന്നിൽ പ്രാണനെ സമർപ്പിച്ചവരുമായ ഭക്തന്മാർ, പരസ്പരം ബോധയന്ത, പരസ്പരം ഈശ്വരതത്വത്തെ ബോധിപ്പിച്ചുകൊണ്ട് കഥയന്ത നിരന്തരം പറഞ്ഞുകൊണ്ട് മാം നിത്യം തുഷ്യന്തി രമന്തിച്ച, എന്നിൽ നിത്യം തോഷിക്കുകയും രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ഭക്തന്റെ ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണമായും ആനന്ദ പൂർണ്ണമായിരിക്കും, ആനന്ദം നിറഞ്ഞതായിരിക്കും. അതാണ് ഭക്തിയുടെ അടയാളവും ലക്ഷണവും. അല്ല, മനസ്സിന് ഒരു തരത്തിലുള്ള അസ്വസ്ഥതയും ഒരു ഭക്തനുണ്ടായിരിക്കത്തില്ല. അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ രണ്ട് ശബ്ദങ്ങളും പറഞ്ഞിരിക്കുന്നത്. അനവധിക അതിശയ പ്രിയണരമന്ത് പറയും. ഈശ്വരന്റെ സ്വരൂപമായിരിക്കുന്ന അനവധി അതിശയകരമായ പ്രിയം, പ്രേമം, അതിലവർ ആനന്ദിക്കുന്നു എന്നാണ് ഭക്തൻ. അതാണ് ഭക്തന്റെ ലക്ഷണമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബോധയന്തപരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ചരമന്തിച തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏന മാമുപയാന്തി തേ. ഭക്തിയുടെ പരമമായ ഫലത്തെക്കുറിച്ച് പറയുന്നു. ഈ യഥോക്ത പ്രകാരം ഈ ഭജന്തി മാം ഭക്താഹ സന്ത ഭക്തന്മാർ ഇങ്ങനെ തന്നെ ഭജിക്കുന്നവർ മദ്ഗത പ്രാണന്മാരായി മച്ചിത്തന്മാരായി ഭജിക്കുന്ന ഭക്തന്മാർ തേഷാം അവർക്ക് സതതയുക്താനാം നിത്യ അഭിയുക്താനാം അവർ സതതയുക്തന്മാരായിരിക്കുന്നു. എന്നുവെച്ചാൽ അവരുടെ മനസ്സ് നിരന്തരം ഭാവസമന്വിതമായി തന്നെ ഇരിക്കുന്നു. അവിടെ പിന്നെ ഭക്തിയുടെ ഏറ്റക്കുറച്ചിലൊന്നുമില്ല. മനസ്സ് ഒരേ ഭാവത്തിൽ തന്നെ ഈശ്വരൻ ഇരിക്കുന്നു എന്നർത്ഥം. അത് പറയുമ്പോൾ പലർക്കും തോന്നും ഭക്തി ഉണ്ടെങ്കിലും മനസ്സിൽ പലതരത്തിലുള്ള ടെൻഷനുകളും പലതരത്തിലുള്ള വ്യാകുലതകളും ആശങ്കകളും ഒക്കെ ഉണ്ടല്ലോ. കാരണം ഭക്തിയുടെ വ്യാകുലതയെക്കുറിച്ചൊക്കെ പറയും. അപ്പോൾ ഭക്തൻ എന്നങ്ങനെ ഒരു സതത ഭാവം ഇവിടെ പറയുന്നു. ഭാവ സമന്വയം എങ്ങനെ സംഭവിക്കും? കാരണം ഭക്തനും ഉണ്ടാകുമല്ലോ, മനസ്സിന് വ്യാകുലതകളൊക്കെ ഉണ്ടാകാമല്ലോ. അതിന് കാരണം പറയുന്നത് എന്താണ്? നിവൃത്ത സർവബാഹ്യേഷണാന. സാധാരണ ഭക്തന്മാർക്കും മനസ്സിൽ വ്യാകുലതകളൊക്കെ ഉണ്ടാവും, അസ്വസ്ഥതകളുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരാത്തതുകൊണ്ടാണോ? ബാഹ്യേഷണകൾ മനസ്സിൽ നിന്ന് നിവർത്തിക്കാത്തതുകൊണ്ടാണ്. ഭക്തി ഭക്തനാകണമെന്ന് ആഗ്രഹം കാണും, അതുകൊണ്ട് മാത്രം ഭക്തനാകത്തില്ല. ഭക്തിയുടേതായ ഭക്തന്റേതായ യോഗ്യതകൾ പ്രാപിക്കാതിരിക്കുക. ആ യോഗ്യത എന്താണ്? നിവൃത്ത സർവബാഹ്യേഷണം. സർവബാഹ്യേഷണങ്ങളും നിവൃത്തമായിരിക്കുന്ന മനസ്സായിരിക്കും. അതാണ് ഭാവസമന്വിതമായത്. എന്നുവെച്ചാൽ ലൗകികമായ ഭൗതികമായ പ്രാപഞ്ചികമായ ഈ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നതായ അങ്ങേറ്റം തന്റെ ശരീരത്തെ സംബന്ധിക്കുന്നതായി പോലുമുള്ള യാതൊരു തരത്തിലുള്ള ഏഷണകളും ഇല്ലാത്ത, അതാണ് വ്യാകുലതകളൊന്നും ഇല്ലാത്ത ഭക്തി എന്ന് പറയുന്നത്. നിവൃത്ത സർവബാഹ്യേഷണം. നമ്മുടെ ഭക്തിയിൽ വ്യാകുലതകളുണ്ട്. എന്തുകൊണ്ട്? നമുക്ക് പല താല്പര്യങ്ങളുണ്ട്, ബാഹ്യേഷണകളുണ്ട്. ഇനി ലോകത്തിൽ നിന്നൊന്നും ആഗ്രഹിച്ചില്ലെങ്കിലും കേവലം തന്റെ ശരീര സംബന്ധിയായിട്ടെങ്കിലും ആഗ്രഹങ്ങൾ കാണും. ഒന്നുമില്ലെങ്കിൽ തന്റെ ശരീരം ആരോഗ്യത്തോടുകൂടി ഇരിക്കണമെന്നെങ്കിലും താല്പര്യങ്ങളും, അത് വ്യാകുലതയുണ്ടാകും. പല ആശകൾ കാണും, ആശകൾ പൂർത്തിയാകാത്തുകൊണ്ട് വരുന്ന വ്യാകുലത മനസ്സിന് വരും. അല്ല, നിവൃത്ത സർവബാഹ്യേഷണങ്ങളാണെങ്കിലോ? സർവബാഹ്യേഷണങ്ങളും നിവൃത്തമായി കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന ഭാവസമന്വിതമായ ചിത്തമായിരിക്കും, ഭക്തിയുടെ ഏകമായ ഭാവമായിരിക്കും. ഇവിടെ യാതൊരു തരത്തിലുള്ള വ്യാകുലതകളും ഉണ്ടാകത്തില്ല എന്നർത്ഥം. ഭക്തിയുടെ ഒരു ഉയർന്ന അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഭജതാം സേവമാനാന. അങ്ങനെ ഭജിക്കുന്നവരെന്ന് വെച്ചാൽ അവിടെ ഭക്തി തന്നെയാണ് ഭജനം. ഭക്തിയിൽ നിന്ന് വേറിട്ട് പിന്നീട് രണ്ടാമത് ഈശ്വരനെ ഭജിക്കുക എന്നുള്ള ഒന്നില്ല. അവര് മച്ചിത്തന്മാരും മദ്ഗത പ്രാണൻ കൂടി ഈശ്വരന് സമർപ്പിച്ചിരിക്കുന്നവർക്ക് പിന്നീട് മറ്റ് ലൗകികമായ പ്രപഞ്ച സംബന്ധമായ യാതൊരു തരത്തിലുള്ള ഏഷണങ്ങളും ആ മനസ്സിൽ കാണത്തില്ല. നിശ്ചിന്തമായ മനസ്സായിരിക്കും. അവർ മാത്രമേ ഭക്തിയിൽ ആനന്ദിക്കുന്നുള്ളൂ. ഭക്തിയുടേതായ ആനന്ദം അവർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. അല്ലാത്ത ഭക്തന്മാർക്കെല്ലാം മനസ്സിന് വ്യാകുലത കാണും. ആ വ്യാകുലതയ്ക്ക് കാരണം ഭക്തിയല്ല, ഭഗവാനോടുള്ള പ്രേമമല്ല, മറിച്ച് വിഷയങ്ങളോടുള്ള പ്രേമമാണ്. തന്റെ ശരീരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം, താല്പര്യം, ഇഷ്ടം നിലനിൽക്കുന്നത് കൊണ്ടാണ് അത്തരം വ്യാകുലതകളുണ്ടാകുന്നത്. അതിന് ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. എന്താണോ ഭഗവാനോടുള്ള വ്യാകുലതയാണെന്ന് തെറ്റിദ്ധരിക്കും. ഭഗവാനിലുള്ള വ്യാകുലതയല്ല, മറിച്ച് പ്രപഞ്ചത്തിലുള്ള വ്യാകുലതയാണ്, മനസ്സിനെ അസ്വസ്ഥമാകുന്ന വ്യാകുലത. ഇവിടെ ഭക്തി പ്രാപിച്ചവനെ കുറിച്ച് പറയുകയാണ്. ചിലർക്ക് ഭക്തിയെ പ്രാപിക്കാത്തതുകൊണ്ടുള്ള വ്യാകുലത ഉണ്ടാകുന്നു. അങ്ങനെ ചെന്ന് പറയും, ഭക്തിയെ പ്രാപിക്കുന്നതിനുള്ള വ്യാകുലതയാണ് എന്റെ മനസ്സിലുള്ളത്. എന്താ ഭക്തിയെ പ്രാപിക്കാത്തത്? ഭക്തിയെ പ്രാപിക്കാത്തത് ഭക്തിയെ പ്രാപിക്കുന്നതിനുള്ള തടസ്സങ്ങളുള്ളതുകൊണ്ടാണ്. ഭക്തിയെ പ്രാപിക്കുന്നതിനുള്ള തടസ്സം എന്താണ്? ഈ പ്രപഞ്ചത്തോടുള്ള ബന്ധമാണ്. അപ്പൊ ഭക്തിയെ പ്രാപിക്കുന്നതിനുള്ള വ്യാകുലത എന്ന് പറഞ്ഞാൽ എന്താണോ, അവൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് പിന്തിരിയുന്നതിനുള്ള വ്യാകുലതകളാണ്. അല്ലാതെ ഭഗവാന്റെ പേരിൽ ആരും വ്യാകുലപ്പെടുത്തില്ല. അവന് പല ബന്ധനങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് ബന്ധിപ്പിക്കുന്നു. ഈ ബന്ധനങ്ങളിൽ നിന്ന് അവന് മോചിക്കണം. ഒരാളെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ആ കെട്ടിൽ നിന്ന് മോചിക്കുന്നതിനാൽ വ്യാകുലപ്പെടും. അയാളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്, ആഗ്രഹത്തിനനുസരിച്ച് അയാളുടെ മനസ്സിൽ ഭക്തിഭാവം വരുന്നില്ല. എന്തുകൊണ്ട്? അയാളുടെ വാസനകൾ, പ്രപഞ്ച ബന്ധനം വളരെ ദൃഢമാണ്. അപ്പോൾ മനസ്സിൽ വ്യാകുലത വരാം. അതെന്താണ്? അവിടെ വ്യാകുലതയ്ക്ക് കാരണമായിരിക്കുന്നത് ഭഗവാനല്ല, അവന്റെ ബാഹ്യേഷണങ്ങളാണ്, ബാഹ്യ താല്പര്യങ്ങളാണ്, ലൗകിക ബന്ധങ്ങളാണ്. അവിടെയും ഭഗവാനോ ഭക്തിയോ ഒരിക്കലും വ്യാകുലത ഉണ്ടാക്കുന്നില്ല, പ്രപഞ്ചമാണ് വ്യാകുലത ഉണ്ടാക്കുന്നത്. ഭക്തിക്ക് തടസ്സം നിൽക്കുമ്പോൾ അവന്റെ ലൗകിക വാസനകളും പ്രപഞ്ച പ്രാപഞ്ചികമായ മോഹങ്ങളും തടസ്സം നിൽക്കുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് വ്യാകുലത ഉണ്ടാവാം. അതിനും കാരണമെന്താണ്? പ്രപഞ്ചമാണ്, വാസനകളാണ്, ശരീരമാണ്, അല്ല ഭഗവാനോ ഭക്തിയോ അല്ല. അതിൽ നിന്നും മനസ്സിനെ വിടുവിക്കാൻ കഴിയാത്തതുകൊണ്ട് അവന്റെ മനസ്സിൽ പിടച്ചിലുണ്ടാകും. രണ്ടും വേണം. ഒരിടത്ത് പ്രപഞ്ചത്തോടുള്ള ആസക്തി, മറുവശത്ത് സദ്വാസന കൊണ്ട് ഈശ്വരനോടുള്ള അഭിനിവേശം. ഇത് രണ്ടും വരുമ്പോൾ അവൻ വ്യാകുലത ഉണ്ടാകും. ആ വ്യാകുലതയും ഭഗവാനോ ഭക്തിയോ കാരണമായിട്ടുള്ള അവന്റെ പ്രാപഞ്ചിക ബോധമാണ് അതിന് കാരണമായി തീരുന്നത്. അതുകൊണ്ട് ഇവിടെ ഭാവസമന്വിതമായി അത്തരം പ്രാപഞ്ചിക ഭാവങ്ങളിൽ നിന്ന് ഒരു മനസ്സിന് വിടുതൽ കിട്ടുമ്പോൾ മാത്രമേ ഇവിടെ പറയുന്ന ഭാവ മനസ്സിൽ വരുന്നുള്ളൂ, ഭാവാവസ്ഥ വരുന്നുള്ളൂ. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? അവൻ മച്ചിത്തനായിത്തീരുന്നു, മദ്ഗത പ്രാണനായിത്തീരുന്നു. ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നിവൃത്ത സർവബാഹ്യേഷണാണ്. അതുപോലെ ലൗകികമായ താല്പര്യങ്ങളൊന്നുമില്ല, പ്രാപഞ്ചികമായ ആവശ്യങ്ങളൊന്നും അവനില്ല, കാമനകളില്ല, ഏഷണങ്ങളിൽ നിന്നെല്ലാം അവൻ മുക്തനായിരിക്കുന്നു. അങ്ങനെ ഭജത, അങ്ങനെ ഭക്തിയോടുകൂടി പോകുന്നവൻ കിം അർത്ഥിത്വാദിന കാരണേന നൈത്യാഹ. അവൻ ഒന്നിനെ അർത്ഥിക്കുന്നില്ല, അവൻ ഭക്തിയെ അർത്ഥിക്കുന്നില്ല. എന്തുകൊണ്ട്? അവൻ ഭക്തി ഒരാൾക്ക് എന്തുകൊണ്ട് അർത്ഥിക്കേണ്ടി വരുന്നു? ഈ പ്രപഞ്ചം അയാളെ ദൃഢമായി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ മനസ്സിൽ ഭക്തി വരത്തില്ല, ഭക്തിക്ക് തടസ്സം വരും. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നതിന് വേണ്ടി, ആ വിടുതൽ കിട്ടാതെ ഈശ്വരനോട് അടുക്കാൻ കഴിയത്തില്ല. അർത്ഥിത്വാദികളൊന്നുമില്ല അവന്. അവനെന്ത് ചെയ്യുന്നു? പ്രീതിപൂർവകം, ആനന്ദത്തോടുകൂടി, പ്രീതി ഹി സ്നേഹ തത്പൂർവകം മാം ഭജതാം. അവൻ ഈശ്വരനെ ആനന്ദത്തോടുകൂടി ഭജിക്കുന്നു. ഭക്തിയുടെ സ്വരൂപം തന്നെ ആനന്ദമാണ്. അപ്പൊ ഭജിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ആനന്ദം മാത്രമേ ഉള്ളൂ. എവിടെയാണോ ഭക്തിക്ക് കുറവ് വരുന്നത് അവിടെയാണ് ദുഃഖം, വ്യാകുലത എല്ലാം വരുന്നത്. ഭക്തിയുള്ളിടത്ത് ഒരു വ്യാകുലതയും ഇല്ല, പ്രപഞ്ചമുള്ളിടത്തേ ഉള്ളൂ വ്യാകുലത. അതുകൊണ്ട് പറയുന്നത് എന്താണ്? പ്രീതിപൂർവകം, ആനന്ദത്തോടുകൂടി ഭജതാം. ഭക്തന്റെ ആനന്ദം മാത്രമേ ഉള്ളൂ. ആ ഒരവസ്ഥയിൽ അവനെന്ത് ചെയ്യുന്നു? ദദാമി പ്രവിശാമി ബുദ്ധിയോഗം, ബുദ്ധി സമ്യക് ദർശനം, മത്തത്വ വിഷയം, തേനയാന്തി പ്രതിബദ്ധതയെ. ഒടുവിൽ അവന് ഈശ്വരനെ പ്രാപിക്കാൻ ഉതകുന്നതായ ജ്ഞാനത്തെയും കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞു എന്താണ്? ബുധാഹ ഭാവ സമന്വിതാഹ. അപ്പൊ ഈ ഭക്തിയുടെ ഭാവത്തെ പ്രാപിക്കുന്നതിന് അവന് അറിവ് വേണം, തത്വബോധം വേണം. ആ തത്വബോധം കൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ ആനന്ദരൂപത്തിലുള്ള ഭക്തിയെ പ്രാപിക്കുന്നു, ഭാവത്തെ പ്രാപിക്കുന്നു. അവൻ മച്ചിത്തനായിത്തീരുന്നു, മദ്ഗത പ്രാണനായിത്തീരുന്നു. പക്ഷെ അതുപോരാ, ആ ഭക്തിയിലൂടെ അവൻ ഈശ്വരനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറം ഈശ്വരപ്രാപ്തിക്കൽ. ഇവിടെ ഭജിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം ഭക്തനും ഭഗവാനും എന്നുള്ളൊരു ഭേദം അവിടെ നിലനിൽക്കുന്നു. പക്ഷെ ആ ഭജനം ആനന്ദപൂർണമാണ്. പക്ഷെ ഇവിടെ പറയുന്നു മാം ഉപയാന്തി, അവൻ എന്നെ തന്നെ പ്രാപിക്കണം, അതിനുള്ളൊരു ബുദ്ധിയോഗമുണ്ട്. ആത്യന്തികമായി പ്രാപിക്കേണ്ടതായ ബുദ്ധിയോഗം, സംസാരത്തിൽ നിന്ന് അവനെ ആത്യന്തികമായി ബോധിപ്പിക്കുന്നതായ ബുദ്ധിയോഗം, സമ്യക് ദർശനം. അപ്പൊ ആദ്യം ജ്ഞാനത്തോടുകൂടി ഭജിക്കുന്നു, അതിൽ നിന്ന് ദൃഢമായ ഭക്തി ഉണ്ടാകുന്നു, ആ ഭക്തിയിലൂടെ അവൻ ജ്ഞാനത്തെ പ്രാപിക്കുന്നു. അതിനാണ് അപരോക്ഷാനുഭൂതി എന്നും മറ്റും പറയും. സമ്യക് ദർശനം മത്തത്വ വിഷയം തേനയോഗ ബുദ്ധിയോഗ. ആ ബുദ്ധിയോഗത്തെ നൽകുന്നു. തേന ഏന ബുദ്ധിയോഗേന സമ്യക് ദർശന ലക്ഷണേന, ആ ബുദ്ധിയോഗമാകുന്ന സമ്യക് ദർശനം മാം പരമേശ്വരം ആത്മഭൂതം ആത്മത്വേന ഉപയാന്തി പ്രതിപദ്യന്തി. ആ പരമാത്മാവിനെ ആത്മഭാവത്തിൽ തന്നെ അവൻ പ്രാപിക്കുന്നു. ആരുക്കേത് ഏ മച്ചിത്തത്വാദി പ്രകാരേഹി മാം ഭജന്തി. ഈ പറഞ്ഞ രീതിയിൽ ഈശ്വരതത്വത്തെ അത് ഗ്രഹിക്കുന്നു, പിന്നെ ഈശ്വര ഭാവത്തെ പ്രാപിക്കുന്നു, ദൃഢമായ ഭക്തിയെ പ്രാപിക്കുന്നു, ആ ഭക്തിയിൽ ആനന്ദത്തെ അനുഭവിക്കുന്നു. അവിടെ അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ദദാമി, ഞാൻ ബുദ്ധിയോഗത്തെ കൊടുക്കുന്നു ജ്ഞാനത്തെ. അല്ലാതെ ആരും ജ്ഞാനത്തെ പരിശ്രമിച്ച് നേടിയെടുക്കുന്നില്ല. അജ്ഞനായിരിക്കുന്ന, പരിച്ഛിന്നനായിരിക്കുന്ന ആ ജീവന്റെ പരിശ്രമം കൊണ്ട്, അത് കർമ്മത്തിന് അധീനമായിരിക്കുന്നു, അജ്ഞാനത്തിന് അധീനമായിരിക്കുന്ന ആ ജീവന്റെ പരിശ്രമം കൊണ്ട് ഈശ്വരനെ പ്രാപിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ആ പരിശ്രമമല്ല അവന്റെ അജ്ഞതയ്ക്ക് അധീനമാണ്. സ്വന്തം അജ്ഞതയ്ക്ക് അധീനമായിരിക്കുന്ന ഒരു പരിശ്രമം കൊണ്ട് സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഈശ്വരനെ ജീവനെ പ്രാപിക്കാൻ കഴിയത്തില്ല. കാരണം ഈശ്വരഭാവം എന്ന് പറയുന്നത് ആ ജീവഭാവത്തിന് നേരെ വിരുദ്ധമായതാണ്. ജീവനിൽ എന്തെല്ലാം ഭാവങ്ങളുണ്ടോ, അത്പജ്ഞത, അശക്തിത്വം, പരിച്ഛിന്നത, ഇതെല്ലാം നേരെ വിപരീതമായ ഭാവത്തോടുകൂടിയതാണ് ഈശ്വരൻ. ആ ഈശ്വരനെ ജീവന് പരിശ്രമം കൊണ്ട് പ്രാപിക്കാൻ സാധ്യമല്ല. മറിച്ച് എന്ത് ചെയ്യുന്നു? ദദാമി, ഈശ്വരൻ അവന് നൽകുന്നു. ഈശ്വരൻ നൽകുന്നതുകൊണ്ട് അവൻ ഈശ്വരനെ പ്രാപിക്കുന്നു. എന്താണ് നൽകുന്നത്? ബുദ്ധിയോഗത്തെ. ആർക്ക് നൽകുന്നു? ആരാണോ ആനന്ദത്തോടുകൂടി ഈശ്വരനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന അവൻ. ഏന, അതൊന്നുകൊണ്ട് മാത്രം മാമ്പുപയാന്തി, അവൻ എന്നെ പ്രാപിക്കുന്നു. അപ്പൊ ഈശ്വരൻ നൽകുന്നത് കൊണ്ട് ഈശ്വരനെ പ്രാപിക്കുന്നു. അതാണ് ഉപനിഷത്തുകളിലും എല്ലാം പറയുന്നത്. ആർക്കാണോ ഞാൻ എന്നെ വെളിപ്പെടുത്തുന്നത് അവൻ എന്നെ അറിയുന്നു എന്ന് പറയുന്നു. വേറെ സന്ദർഭത്തിൽ പറയുന്നു, ഒരിക്കലും ജീവനിൽ അഭിമാനം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ഈശ്വരന്റെ തത്വത്തേക്ക് ധരിച്ചിരിക്കുന്നു, എന്നിൽ ജ്ഞാനമുണ്ട്, വിവേകമുണ്ട്, വൈരാഗ്യമുണ്ട്, ഭക്തിയുണ്ട്, ഇത്തരത്തിലുള്ള അഭിമാനങ്ങൾ ജീവനിൽ വന്നു ചേരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ പറയുന്നത്. അങ്ങനെ അഭിമാനത്തിലൂടെ ആർജിക്കുന്ന ഒന്നുകൊണ്ട് ഈശ്വരനെ പ്രാപിക്കാൻ പറ്റത്തില്ല. അവിടെ ഈശ്വരൻ നൽകുന്ന ഒന്നുകൊണ്ട് മാത്രം, ഈശ്വരപ്രസാദത്തിലൂടെ സിദ്ധിക്കുന്ന ഒന്നിലൂടെയാണ് ഒരുവൻ ഈശ്വരനെ പ്രാപിക്കുന്നത് എന്നിവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അവന് ഞാൻ ബുദ്ധിയോഗത്തെ കൊടുക്കുന്നു. അല്ല, ബുദ്ധിയോഗത്തെ ആരും ആർജിക്കുന്നതല്ല, അത് ലഭിക്കുന്നതാണ്. അതൊരു വരപ്രസാദമായി ലഭിക്കുന്നതാണ് എന്ന് അതിനെ ആർജിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെപ്പോഴും ഓർക്കണം. അതിനുവേണ്ടി പറയുകയാണ്, ഓരോരോ സാധന ചതുഷ്ടയ സമ്പത്തി, ശ്രവണ മനനാദി സാധനകൾ പല സാധനങ്ങളെ കുറിച്ചും പറയുന്നു. ഈ സാധനങ്ങളെല്ലാം ജീവൻ അനുഷ്ഠിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അനുഷ്ഠിക്കുന്ന ജീവന് ഇത്തരം സാധനങ്ങളിലോ അതിന്റെ സാധ്യത്തിലോ അഭിമാനം വരാൻ പാടില്ല. ഞാനിതെല്ലാം നേടും എന്നുള്ള ഭാവം വരാൻ പാടില്ല. മറിച്ച് ആത്യന്തികമായ ഫലം തനിക്ക് നൽകുന്നതാണ്, താൻ നേടുന്നതല്ല എന്നുള്ള ബോധം, അവന്റെ അഭിമാനത്തെ നശിപ്പിക്കുന്നതായ ബോധം, അത് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്, ബുദ്ധിയോഗത്തെ ഞാൻ നൽകുന്നു. അങ്ങനെ അവനെന്നെ പ്രാപിക്കുന്നു. ഏന തേ മാം ഉപയാന്തി, അതിലൂടെ അവനെന്നെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഈശ്വരന്റെ പ്രീതി കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. തേഷാം സതതയുക്താന, സതതയുക്തന്മാരായി ഇരിക്കുന്ന ഭക്തന്മാർ, പ്രീതിപൂർവകം ഭജതാം, പ്രീതിപൂർവം എന്നെ ഭജിക്കുന്നവർക്ക് അവർക്ക് തം ബുദ്ധിയോഗം ദദാമി, ആത്യന്തികമായി ലഭിക്കേണ്ടതായ ആ ബുദ്ധിയോഗത്തെ ഞാൻ നൽകുന്നു. ഏനതുകൊണ്ട് തേ അവർ മാം ഉപയാന്തി, എന്നെ പ്രാപിക്കുന്നു. അതാണ് ആധ്യാത്മിക സാധനയുടെ എല്ലാം പരമമായ ഫലം അതിനിവിടെ പറഞ്ഞിരിക്കുന്നു. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഃ നാശയാമ്യാത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭസ്വത. കിമർത്ഥം കസ്യവാ ത്വത്പ്രാപ്തി പ്രതിബന്ധഹേതോർനാശകം ബുദ്ധിയോഗം തേഷാം ത്വത്ഭക്താനാം ദദാസി ഇത്യാകാംക്ഷായാം. എന്തിനു വേണ്ടി, ആർക്ക്, എങ്ങനെയാണ് ആ ബുദ്ധിയോഗത്തെ നൽകുന്നത്? ത്വത്പ്രാപ്തി പ്രതിബന്ധഹേതോർനാശകം, ആ ബുദ്ധിയോഗത്തിന്റെ പ്രത്യേകത എന്താണ്? ത്വത്പ്രാപ്തി, ഈശ്വരപ്രാപ്തി. അതിന് പ്രതിബന്ധമായിരിക്കുന്ന കാരണം അതിനെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ പ്രതിബന്ധത്തിന് കാരണമായിരിക്കുന്നതിനെ നശിപ്പിക്കുന്നു. ഈശ്വരപ്രാപ്തിക്ക് പ്രതിബന്ധമായിരിക്കുന്ന എന്താണ്? അവന്റെ തന്നെ അന്ധകരണത്തിന്റെ വിവിധ ഭാവങ്ങളാണ്, കാമക്രോധാദി വികാരങ്ങളാണ്, മതമത്സരാദി ഭാവങ്ങളാണ്. അതിന് കാരണമായിരിക്കുന്ന അജ്ഞാനം, അറിവില്ലായ്മ, അതിനെ നാശിപ്പിക്കുന്നു എന്നാണ് അജ്ഞാനജം തമഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടുന്ന ബുദ്ധിയോഗത്തെ തേഷാം ത്വദ്ഭക്താനാം ദദാസ്, ആ ഭക്തന്മാർക്ക് ഭഗവാൻ നൽകുന്നു. അത് ആർക്ക് എങ്ങനെ കൊടുക്കുന്നു? ഇത്യാകാംക്ഷായാം, അർജുനൻ അങ്ങനെ ഉണ്ടാകുന്ന ആകാംക്ഷയ്ക്ക് പറയുന്നു. തേഷാമേവ കഥം നാമ ശ്രേയസ്യാം ഇത്യ അനുകമ്പാർത്ഥം, അവരോടുള്ള അനുകമ്പമുണ്ട്. പരവുമായ ശ്രേയസ്സിനെ, കല്യാണത്തെ ഒരു ഭക്തൻ എങ്ങനെ പ്രാപിക്കും? അത് ഭക്തി മാത്രം പോരാ, ഭക്തിയുടെ പരവുമായ പക്വമായ അവസ്ഥയിൽ വന്നുചേരുന്ന ഭഗവാൻ നൽകുന്നതായ ബോധം കൂടി വേണം, വിവേകം കൂടി വേണം. അത് തേഷാം, ആ ഭക്തന്മാർക്ക് കഥം നാമ ശ്രേയസ്യ, എങ്ങനെ ശ്രേയസ് ഉണ്ടാകും? ഏത് തരത്തിലാണ് അവർക്ക് പരമപുരുഷാർത്ഥത്തെ ലഭിക്കാനിട വരുന്നത്? ഇത്യനുകമ്പാർത്ഥം, അങ്ങനെ ഒരു അനുകമ്പ കൊണ്ട്, ആ ഭക്തന്മാരുള്ള അനുകമ്പ കൊണ്ട്, ദയാഹേതോഹു, ആ ദയ കൊണ്ട് അഹം, ഞാനെന്ത് ചെയ്യുന്നു? അജ്ഞാനജം അവിവേകതോ ജ്ഞാതം മിഥ്യാപ്രത്യലക്ഷണം മോഹാന്ധകാരം തമ നാശയാമി, ആ അവിവേകം കൊണ്ടുണ്ടായതായ മിഥ്യാപ്രത്യം, മോഹാന്ധകാരം, തമസ്, ഏത് ശബ്ദം കൊണ്ടും പറയാം. അത് ഇവിടെ അദ്വൈതപരമായി വ്യാഖ്യാനിക്കുകയാണ്. അവിവേകം എന്ന് പറയുന്ന അജ്ഞാനം, അജ്ഞാനം കൊണ്ടുണ്ടാകുന്ന മിഥ്യാജ്ഞാനം എന്ന് പറയുന്നു, വിപരീത ജ്ഞാനങ്ങൾ. വിപരീത ജ്ഞാനങ്ങൾ പലതരത്തിൽ വരുന്നു. പ്രപഞ്ചമാണ് സത്യം, ഈ ശരീരമാണ് സത്യം എന്ന് തുടങ്ങിയ വിപരീത ജ്ഞാനങ്ങൾ, അതാണ് തമസ്, ഈശ്വരനെ മറയ്ക്കുന്ന തമസ്, ആവരണ ഇരട്ട, നാശയാമി അതിനെ നശിപ്പിക്കുന്നു. അതെങ്ങനെ നശിപ്പിക്കുന്നു? പറയുന്നു ആത്മഭാവസ്ഥ, ആത്മഭാവസ്ഥനായി നശിപ്പിക്കുന്നു എന്നത്. ആത്മഭാവം എന്ന് പറയുന്നത് എന്താണ്? ആത്മനോഭാവ അന്തക്കരണം ആശയ തസ്മിന്നേ വസ്തിതസ് ഹൃദയ അർജുന തിഷ്ഠതി, ഞാൻ നിന്റെ ഹൃദയദേശത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, പല ഭാവങ്ങളും പറയുന്നുണ്ട്. അത് തന്നെ ഇവിടെ പറയുന്നു ആത്മഭാവസ്ഥനായി, നിന്റെ തന്നെ ഭാവം, നിന്റെ തന്നെ അവസ്ഥ. എന്താണ് അർജുനന്റെ അവസ്ഥ എന്ന് പറയുന്നത്? അവന്റെ ആ ചിത്തം തന്നെ, അന്ധകരണം തന്നെ, മനസ്സ് അതിൽ തന്നെ സ്ഥിതി ചെയ്തുകൊണ്ട്, ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുകൊണ്ട്, തസ്മിന്നേവ സ്ഥിതസ്ഥൻ എന്ന് പറയുന്നു, ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുകൊണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഗുരു വിദ്യ ശിഷ്യന് പ്രദാനം ചെയ്യുന്നത് എങ്ങനെ? ശിഷ്യന്റെ ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ടാണ്, സ്വശരീരനായി പുറമേ നിന്നുകൊണ്ടല്ല. ശരീരത്തോടുകൂടി പുറമേ നിൽക്കുന്ന എന്താണ്? അത് ഗുരുവിന്റെ ബാഹ്യമായ രൂപം മാത്രമാണ്. ഇവിടെ എന്താണ്? ബുദ്ധിയോഗത്തെ നൽകുന്നു, ജ്ഞാനത്തെ നൽകുന്നു എന്നെല്ലാം പറയുമ്പോൾ ശിഷ്യന്റെ അന്ധക്കരണത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ട്. ഇവിടെ ഭഗവാൻ സർവവ്യാപിയായിരിക്കുന്നു, ഭഗവാന് പ്രത്യേകിച്ച് പ്രവേശിക്കേണ്ട കാര്യമില്ല, അവിടെ തന്നെ സ്ഥിതി ചെയ്യുകയാണ്. പക്ഷെ സർവവ്യാപിയാണെങ്കിലും അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന്, അവന്റെ അവിവേകത്തെ നശിപ്പിക്കുന്നതിന് തക്ക രീതിയിൽ ഗുരു സന്നദ്ധനാകുന്നതെങ്ങനെ? അത് ശിഷ്യന്റെ ഉള്ളിൽ അവിടെ ഒരു പ്രവേശനമുണ്ട്. അപ്പൊ ഈശ്വരൻ സർവവ്യാപിയാണെങ്കിലും സർവത്ര ഈശ്വരന്റെ സാന്നിധ്യം സർവർക്കും അനുഭവപ്പെടുന്നു. എന്തുകൊണ്ട്? ആ സാന്നിധ്യം അനുഭവപ്പെടണമെങ്കിൽ അതിന് യോഗ്യമായ ദേശത്തെ അനുഭവപ്പെടുത്തുള്ളൂ. ഇവിടെ പറഞ്ഞല്ലോ, ആ ഭക്തി കൊണ്ട് പരിപക്വമായിരിക്കുന്ന അന്ധകരണത്തിൽ ഇവിടെ ഗുരു പ്രവേശിച്ചിട്ട് പറയുന്നു അവിടെ സ്ഥിതനായി നിന്നുകൊണ്ടെന്ന അന്ധകരണാശയ തസ്മിന്നേവ സ്ഥിത, ആ ഭക്തന്റെ ആശയത്തിൽ അന്തർഗതത്തിൽ സ്ഥിതി ചെയ്യുന്നവനായി എന്നർത്ഥം. അവിടെ പ്രവേശിച്ചിട്ട് ആ ജ്ഞാനത്തെ നശിപ്പിക്കുന്നു. എങ്ങനെ? ജ്ഞാനദീപേന വിവേകപ്രത്യരൂപേണ ഭക്തിപ്രസാദ സ്നേഹാഭിഷിക്തേന. ജ്ഞാനം എന്ന് പറയുന്നത് അഗ്നിയാണ്, അതിനെ അഗ്നിയോട് ഭൂമിക്കുന്നു. അതുകൊണ്ട് പറയുന്നു എന്താണ്? ജ്ഞാനദീപേന, ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് അന്ധകാരത്തെ നശിപ്പിക്കുന്നതിന് വെളിച്ചം വേണം. അപ്പോൾ വലിയ അന്ധകാരത്തെയും ചെറിയൊരു പ്രകാശം കൊണ്ട് നശിപ്പിക്കാം. അന്ധകാരം എത്ര ദൃഢമായിക്കൊള്ളട്ടെ, ചെറിയൊരു കൈത്തിരി കൊണ്ട് വലിയൊരു ഇരുട്ടിനെ നശിപ്പിക്കും. അതാണ് ജ്ഞാനദീപേന വിവേകപ്രത്യരൂപേണ. ആ വിവേകപ്രത്യയത്തെ, ജ്ഞാനത്തെ ഉള്ളിൽ ജ്വലിപ്പിക്കുന്നു. ഭക്തിപ്രസാദ സ്നേഹാഭിഷിക്ത, ഭക്തിപ്രസാദം, ഭക്തി എന്ന് പറയുന്നതും ഈശ്വരന്റെ അനുഗ്രഹമാണ്. അപ്പൊ ഈശ്വര അനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന ഭക്തി അതാണ് ഭക്തിപ്രസാദം. ഭക്തിപ്രസാദമാകുന്ന സ്നേഹം, കാരണം ഇന്ധന ആവശ്യമാണ് അഗ്നി ജ്വലിക്കുന്നതിന്, തിരി കത്തിക്കുന്നതിന് എണ്ണ സ്നേഹം ആവശ്യമായിരിക്കുന്നത് പോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഭക്തിയാകുന്ന സ്നേഹം കൊണ്ട് വിവേകമാകുന്ന അഗ്നിയെ ആ ഭക്തന്റെ അന്തർഗതത്തിൽ, അന്തരാശയത്തിൽ ഇവിടെ ഭഗവാൻ അല്ലെങ്കിൽ ഗുരു ജ്വലിപ്പിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു എന്നാണ്. അഗ്നി ഇന്ധനം മാത്രം പോരാ, ഇന്ധനം കൊണ്ട് അതുകൊണ്ട് മാത്രം അഗ്നി ജ്വലിപ്പിക്കാൻ ഒക്കത്തില്ല, അഗ്നി ജ്വലിക്കത്തുമില്ല. വായു ആവശ്യമാണ്, കാറ്റ് വേണം, വായു വീശുന്നിടത്തെ അഗ്നി ജ്വലിക്കത്തുള്ളൂ. അതുകൊണ്ട് പറയുന്നു മദ്ഭാവന അഭിനിവേശ വാത ഈരിതേ, മദ്ഭാവന അഭിനിവേശം, ഈശ്വരഭാവന. നേരത്തെ പറഞ്ഞല്ലോ മച്ചിത്തത, ആ ഭാവന അഭിനിവേശം, അതിന്റെ ദൃഢതയാണ് അഭിനിവേശം, വിട്ടുപോകാതിരിക്കുക. അങ്ങനെയുള്ള വാത ഈരിതേന, അതാണ് അവിടെ വീട്ടിൽ വീശുന്ന ചെറിയ കാറ്റ് വാദം മന്ദമാരുതനെന്ന് പറയും. അത് വീശണം, അതിന്റെ വീശലുമുണ്ട്. ഭക്തിയുടെ ഭാവം ആ അന്ധക്കരണത്തിലുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ മദ്ഭാവന അഭിനിവേശവും വേണം, അത് ദൃഢമായിരിക്കും. ഈശ്വരഭാവന ദൃഢമാകും. അതൊരു ചെറിയ കാറ്റായി ആ അഗ്നിയെ ജ്വലിപ്പിക്കുന്നതിന് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ എന്നാലേ ജ്വലിപ്പിക്കത്തുള്ളൂ. ഇവിടെ വിവേകമാകുന്ന ദീപത്തിനും ഇന്ധനമാകുന്ന എണ്ണ വേണം. ആ ദീപം ജ്വലിക്കുന്നതിന് സഹായിക്കുന്ന ചെറിയ കാറ്റ് വേണം. മാത്രം പോരാ, അവിടെ ഒരു തിരിയും വേണം. തിരിയില്ലാതെ കത്തത്തില്ല. അതെന്താണ് പറയുന്നത്? എന്താണ് ബ്രഹ്മചര്യാദി സാധന സംസ്കാരവത് പ്രജ്ഞാവർത്തിന. പ്രജ്ഞ തന്നെയാണ് അവിടെ വർത്തിയായിരിക്കുന്നത്, തിരിയായിരിക്കുന്നത്. എങ്ങനെയുള്ള പ്രജ്ഞ? ബ്രഹ്മചര്യാദി സാധന സംസ്കാരവത്. ബ്രഹ്മചര്യം തുടങ്ങിയ സാധന സംസ്കാരം, ആ സാധനകളുടെ സംസ്കാരം. ഇപ്പൊ സംസ്കാരമാണ് അവിടുത്തെ വർത്തി, തിരി. സംസ്കാരവത് പ്രജ്ഞ, കേവലം സംസ്കാരമല്ല, ആ സംസ്കാരത്തോടുകൂടിയ പ്രജ്ഞ, വിവേകം, അതും അന്ധകരണത്തിലുണ്ടായിരിക്കുന്നു. ബ്രഹ്മചര്യം തുടങ്ങിയ സത്യം, ശമം, ദമം, തപസ്, സ്വാധ്യായം തുടങ്ങിയ സാധനങ്ങൾ, ആ സാധനങ്ങളുടെ സംസ്കാരം, ആ സംസ്കാരത്തോടുകൂടിയ വിവേകം, ആ വിവേകമാകുന്ന വർത്തി, അതൊരു സൂക്ഷ്മമായി പറഞ്ഞിരിക്കുകയാണ്. അല്ല ഭക്തി, ഭക്തി എന്ന് പറഞ്ഞ് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ പോരാ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കുന്നു. സാധനകളുടെ സംസ്കാരം കൊണ്ട് ദൃഢമായ വിവേകം, ആ വിവേകമാകുന്ന തിരി, അത് വേണം. അതുമുണ്ടായാലേ ഇവിടെ ഗുരു ഉള്ളിൽ ചെന്ന് വിറപ്പയുന്ന ജ്ഞാനദീപത്തെ ജ്വലിപ്പിക്കത്തുള്ളൂ. ഇതിനെല്ലാം ആധാരമായിട്ട്, കാരണം ഒരു ദീപം പ്രകാശിക്കണമെങ്കിൽ അത് ആകാശത്ത് പ്രകാശിക്കത്തില്ല. തിരിയുണ്ട്, എണ്ണയുണ്ട്, കാറ്റുണ്ട്. തിരി ഉണ്ടായതുകൊണ്ട് ദീപത്തിന് പ്രകാശിക്കാൻ പറ്റില്ല. അങ്ങനെയോ ദീപം പ്രകാശിക്കുന്നതിന് വിളക്ക് വേണം. നിലവിളക്കിലാണ് നമ്മൾ ദീപത്തെ പ്രകാശിപ്പിക്കുന്നത്. ഇവിടെ ഗുരു ദീപത്തെ പ്രകാശിപ്പിക്കാൻ തയ്യാറായി വന്നാലും അതിന് ആധാരം വിളക്ക്, അത് വേണം. അതെന്താണ്? വിരക്ത അന്ധകരണ ആധാരം. വിരക്ത അന്ധകരണമാണ് ഇവിടുത്തെ ആധാരം, വിളക്ക്. ഇതെല്ലാം നേരത്തെ പറഞ്ഞു. എന്താണോ ഇതെല്ലാം എന്റെ ഉള്ളിൽ അന്തർ ആശയത്തിലാണെന്ന് പറഞ്ഞു. അന്ധകരണത്തിലാണ് അധികം പ്രകാശിക്കുന്നത്. അധികം പ്രകാശിക്കുന്നതിന് തന്നെ അവിടെ തിരി വേണം, എണ്ണ വേണം, കാറ്റ് വേണം, വിളക്കും വേണം. ആ വിളക്കം എന്ന് പറയുന്നത് എന്താണ്? വിരക്തമായ അന്ധകരണമായി. നേരത്തെ പറഞ്ഞല്ലോ, യാതൊരു മനോവ്യാകുലതകളുമില്ലാത്ത, പ്രാപഞ്ചികമായ യാതൊരു വ്യാകുലങ്ങളുമില്ലാത്ത അന്ധകരണം. സർവബാഹ്യേഷണ വിരക്തനെന്ന് നേരത്തെ പറഞ്ഞു. അതാണ് വിരക്ത അന്ധകരണമെന്ന് പറഞ്ഞു. ലൗകികങ്ങളായ താല്പര്യങ്ങൾ ഒട്ടുമില്ലാത്ത മനസ്സ്, അങ്ങനെയുള്ള ആധാരം, വിളക്ക്. വിഷയ വ്യാപൃത ചിത്ത രാഗദ്വേഷ കലുഷിത നിവാദ അപവാരകസ്ഥേൻ. ഇത്രയും ഉണ്ടായിക്കഴിഞ്ഞാലും ശരി, ആ ദീപത്തെ ഗുരു ജ്വലിപ്പിച്ചില്ല എന്ന് വരും. കാരണം അവിടെ തിരിയുണ്ട്, എണ്ണയുണ്ട്, മന്ദമാരുതനുണ്ട്, അത് കത്തുന്ന. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വിളക്കുമുണ്ട്. ദീപത്തെ കൊളുത്തിക്കഴിഞ്ഞാൽ ആ ദീപം കെട്ടുപോയാൽ എങ്ങനെ കെട്ടുപോകും? ശക്തമായ കാറ്റടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ശക്തമായ കാറ്റടിച്ച് ആ ദീപം കെടാതിരിക്കുന്നതിനുള്ള ഒരു മറ അവിടെ ആവശ്യമാണ്. ആ മറ കൂടി വെച്ചിട്ടേ അവിടെ വിളക്ക് കൊളുത്തത്തുള്ളൂ. എന്താണ് ആ മറ? സാധാരണ നമ്മൾ കാറ്റടുത്ത് വിളക്ക് കൊളുത്തുമ്പോൾ അതിന് ഗ്ലാസ് കൊണ്ടും മറ്റൊരു മറയുണ്ടാക്കി വെക്കാറുണ്ട്. അതാണ് അടുത്ത് പറയുന്നത്, വിഷയം വ്യാവൃത്ത ചിത്ത രാഗദ്വേഷ ആകരുഷിത നിവാദ അപവാരകം. നിവാദ കൊടുങ്കാറ്റ്, അതിന്റെ ഒരു അപവാരകം വേണം. എന്നുവെച്ചാൽ അതിനൊരു മറ, കൊടുങ്കാറ്റിനെ തടയുന്ന ഒരു സാധനം അവിടെ വേണം. അതെന്താണ്? വിഷയം വ്യാവൃത്ത ചിത്തം. വിഷയങ്ങളിൽ നിന്നെല്ലാം വ്യാവൃത്തമായ ചിത്തമാണ്. അങ്ങനെയുള്ളൊരു ചിത്തം തന്നെ ആയിരിക്കും, വീണ്ടും അങ്ങോട്ട് പോകുന്നതായിരിക്കരുത്. ശമതമാതി സാധനകളെല്ലാം ശീലിച്ച് മനസ്സിൽ വിരക്തഭാവം വന്നു കഴിഞ്ഞാൽ വീണ്ടും പൂർവ്വ സംസ്കാരം കൊണ്ട് അങ്ങോട്ട് പോകുന്ന ചിത്തമായിരിക്കും. അത് പോകും ചിത്തം, ചിത്തത്തിന്റെ സ്വഭാവം. എത്ര അഭ്യാസം കൊണ്ട് ദൃഢപ്പെടുത്തി കഴിഞ്ഞാലും വീണ്ടും പഴയ വാസനകൾ തലപൊക്കിയിട്ട് മനസ്സ് വിഷയോന്മുഖമായി തീരും. അതുകൊണ്ട് പറയുന്നു വിഷയം വ്യാപൃതമായിരിക്കണം ചിത്തം. രാഗദ്വേഷ അകലുഷിത, രാഗദ്വേഷങ്ങൾ കൊണ്ട് വീണ്ടും കലുഷിതമാകരുത്. സാധനകളെല്ലാം കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കി സ്വച്ഛമാക്കിയാലും സംസ്കാരപ്രേരിതമായ രാഗദ്വേഷങ്ങൾ കൊണ്ട് കലുഷിതമാകരുത്. അങ്ങനെ കലുഷിതമാക്കാത്ത നിവാദ അപവാരം, കൊടുങ്കാറ്റ് വീശിയാൽ പോലും ആ ദീപത്തിന് ഇളക്കം തട്ടാത്ത ഒരു മറ, ഒരു തട, കാറ്റിന് തടയുന്ന ഒന്ന്, അങ്ങനെ ഉള്ള ആ മറയും കൂടി ഉള്ളതായ നിവാദ അപവാരകസ്ഥേന, അങ്ങനെയുള്ള സ്ഥലത്തുള്ള ജ്ഞാനദീപം എന്നാണ്. നിത്യപ്രവൃത്ത ഐകാഗ്ര്യ ധ്യാനജനിത സമ്യക് ദർശന ഭാസ്വത ജ്ഞാനദീപേന. അങ്ങനെയുള്ളിടത്തിരിക്കുന്ന ആ ദീപം എങ്ങനെയാണ് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം ഉണ്ടെങ്കിലും നിത്യപ്രവൃത്ത, നിരന്തരമായി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സാധകൻ നിരന്തരമായി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഐകാഗ്ര്യ ധ്യാനജനിത, ഏകാഗ്രമായ ധ്യാനം കൊണ്ട്, ഏകാഗ്രതാപൂർവകമായ ധ്യാനം കൊണ്ട് ഉണ്ടായ സമ്യക് ദർശന ഭാസ്വത, സമ്യക് ദർശനം കൊണ്ട് പ്രകാശിക്കുന്നതായ ആ പ്രകാശം വരുന്ന സമ്യക് ദർശനമാണ്. അതുകൊണ്ട് പ്രകാശിക്കുന്നതായ ജ്ഞാനദീപേന, ജ്ഞാനദീപം കൊണ്ട്, ജ്ഞാനദീപേന ഭാസ്വത. ഇവിടുത്തെ ജ്ഞാനദീപം എന്ന് പറയുന്നത് സമ്യക് ദർശനമാണ്, അതുകൊണ്ട് പ്രകാശിക്കുന്നു, അതുകൊണ്ട് അവന്റെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, ആ ജ്ഞാനദീപത്തെയോ ഞാൻ ജ്വലിപ്പിക്കുന്നു എന്നാണ്. എവിടെ ജ്വലിപ്പിക്കുന്നു? ആ ഭക്തന്റെ അന്ധക്കരണത്തിൽ. ആ ജ്ഞാനദീപം വിവേക പ്രത്യയരൂപത്തിലുള്ളതാണ്, സമ്യക് ദർശനമാണ്. അതിന് എന്താണ്? ഭക്തിയാകുന്ന സ്നേഹം, എണ്ണ അവിടെ ആവശ്യമാണ്, എന്നാലേ അത് ജ്വലിക്കത്തുള്ളൂ. ഈശ്വര അഭിനിവേശമാകുന്ന ചെറുകാറ്റ് അവിടെ ഉണ്ടായിരിക്കണം. ബ്രഹ്മചര്യാദി സാധനയുടെ സംസ്കാരം കൊണ്ട് ആ സംസ്കാരത്തോടുകൂടിയ വിവേകമാകുന്നു തിരി ആ ദീപം ജ്വലിക്കുന്നതിന് ആവശ്യമാണ്. വിരക്തമായ അന്ധകരണമാണ് അവിടുത്തെ വിളക്ക്, ആ വിളക്കിലാണ് ആ തിരി എണ്ണയും കാറ്റും കൊണ്ട് ആ ദീപം പ്രകാശിക്കുന്നത്. ആ ജ്വലിപ്പിക്കുന്ന ആ ദീപം കെട്ടുപോകാതിരിക്കുന്നതിന് വിഷയങ്ങളിൽ നിന്നും പൂർണ്ണമായും പിന്തിരിഞ്ഞ ഒരു ചിത്തം, രാഗദ്വേഷങ്ങൾ കൊണ്ട് കലുഷിതമാകാത്ത ഒരു ചിത്തം, അതാണ് അവിടുത്തെ ആ കൊടുങ്കാറ്റിന് തടയായിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു ചിത്തത്തിൽ നിത്യമായ ഏകാഗ്രമായ ധ്യാനം കൊണ്ടുണ്ടാകുന്നതായ ആ സമ്യക് ദർശനമാകുന്ന വെളിച്ചത്തെ, നിത്യമായ ഏകാഗ്രമായ ധ്യാനം എന്നൊക്കെ പറയുന്നത് ആ സാധകന്റെ ഭാഗത്ത് ചെയ്യേണ്ടതായ കർത്തവ്യത്തെ സൂചിപ്പിക്കുകയാണ്. ഈശ്വരൻ ഇതിനെ ജ്വലിപ്പിക്കും, വിവേകത്തെ ജ്വലിപ്പിക്കും, അതുകൊണ്ട് തനിക്ക് കർത്തവ്യമൊന്നുമില്ല എന്നുള്ളതാണ്. തനിക്ക് കർത്തവ്യം ഉണ്ടായിരിക്കണം, പക്ഷെ ആ കർത്തവ്യത്തിൽ അഭിമാനം വരാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈശ്വരൻ നൽകുന്നു എന്ന് പറയും. കർത്തവ്യ അനുഷ്ഠാനത്തിൽ തനിക്ക് അഭിമാനം വരാൻ പാടില്ല, പക്ഷേ കർത്തവ്യം ഇവിടെ ആവശ്യമാണ്, പ്രയത്നം ആവശ്യമാണ്. സ്വാഭിമാനം കൂടാതെയുള്ള പ്രയത്നം, അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് നിത്യപ്രവൃത്ത ഐകാഗ്ര്യ ധ്യാനജനിത. അപ്പോൾ സാധനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കാണിക്കുകയാണ്. അങ്ങനെയുള്ള സാധന സമ്പത്തി എല്ലാം കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നതായ ആ സമ്യക് ദർശനം, അത് അവന്റെ അവിവേകത്തെ ആത്യന്തികമായി നശിപ്പിക്കുന്നു. ഇതെങ്ങനെ ഞാൻ നശിപ്പിക്കുന്നു? അവന്റെ തന്നെ ഉള്ളിൽ സ്ഥിതി ചെയ്തുകൊണ്ട്, അവന്റെ ശുദ്ധമായ അന്ധകരണത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. സർവവ്യാപിയായിരിക്കുന്നെങ്കിലും ആ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ദീപത്തെ ജ്വലിപ്പിക്കുന്നതിന്, വിവേകമാകുന്ന ദീപത്തെ ജ്വലിപ്പിക്കുന്നതിന് ഇവിടെ ഭഗവാൻ യോഗ്യതയുള്ള അന്ധകരണത്തിൽ മാത്രമേ പ്രവേശിക്കുന്നുള്ളൂ. ഈ പറയുന്ന യോഗ്യതകളെല്ലാം ഉള്ളിടത്ത് മാത്രം, അല്ലാതെ ഉള്ള അന്ധകരണത്തിൽ പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഭക്തിയുടെ, വിവേകത്തിൻ്റെ, വൈരാഗ്യത്തിൻ്റെ എല്ലാത്തിൻ്റെയും പ്രാധാന്യത്തെ, ഈശ്വര അനുഗ്രഹത്തിൻ്റെ എല്ലാം പ്രാധാന്യത്തെ ഇവിടെ വ്യക്തമായി ഭാഷകാരൻ തെളിച്ചു കാണിച്ചിരിക്കുകയാണ്. ആത്മഭാവസ്ഥാഹം, ആത്മഭാവസ്ഥനായ ഞാൻ, ഭക്തന്റെ അന്ധക്കരണത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവനായ ഞാൻ, തേഷാമേവ അനുകമ്പാർത്ഥം, അവരോടുള്ള അനുകമ്പമുണ്ട്. ഭാസ്വത ജ്ഞാനദീപേന സമ്യക് ദർശനമാകുന്ന പ്രഭചൊരിയുന്ന ആ ജ്ഞാനദീപം കൊണ്ട്, ഭാവെന്ന് വെച്ചാൽ എൻ്റെ പ്രഭ, ഭസ്വത പ്രഭയിച്ചൊരിയുന്നതായ എന്താണ് ആ സമ്യക് ദർശനമാകുന്ന ഈശ്വരബോധമാകുന്ന പ്രഭചരിയുന്നതായ ജ്ഞാനദീപം കൊണ്ട് അജ്ഞാനജം തമോ, അജ്ഞാനത്തിൽ നിന്നുണ്ടായതായ ആ ഇരുട്ടിനെ, അവിവേകത്തെ നാശയാമി, നശിപ്പിക്കുന്നു, ഞാൻ നശിപ്പിക്കുന്നു. അപ്പൊ അദ്വൈതത്തിലെ മുഖ്യമായൊരു സിദ്ധാന്തമാണ് ആത്മാവിനെ ഒരിക്കലും ഒന്നിനും പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല. മറ്റു വസ്തുക്കളെല്ലാം ഇരുട്ടിലിരിക്കുന്ന ഒന്നിനെ പ്രകാശത്തിന് പ്രകാശിപ്പിക്കാം, ബാഹ്യമായ വിഷയങ്ങളെ ജ്ഞാനത്തിന് പ്രകാശിപ്പിക്കാം, പക്ഷെ ആത്മാവിനെ ഒന്നിനും പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അത് സ്വയം പ്രകാശമാണ്. ആ തത്വത്തെയാണ് ഇവിടെ വേറെ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്റെ ഉള്ളിലിരിക്കുന്ന അവിവേകത്തെ നിന്റെ ഉള്ളിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് ഞാൻ നശിപ്പിക്കുന്നു, അല്ല നിനക്കതിനെ നശിപ്പിച്ച് ഈശ്വരബോധത്തെ ഉണ്ടാക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഗുരു ശിഷ്യന്റെ ഉള്ളിൽ പ്രവേശിച്ച് അവന്റെ അന്ധകരണത്തിൽ കടന്നു ചെന്നിട്ട് അവന്റെ അവിവേകത്തെ വിവേകം കൊണ്ട് നശിപ്പിക്കുന്നു. അതിന് കഴിയുള്ള ആളെയാണ് ഗുരു എന്ന് പറയുന്നത്. അതാണ് ഗുരു എന്ന ശബ്ദത്തിന് അജ്ഞാനത്തെ, അന്ധകാരത്തെ നശിപ്പിക്കുന്നവനെന്നുള്ള അർത്ഥം വന്ന അങ്ങനെയാണ്. അത് തന്നെ ഇവിടെ ഭഗവാൻ പറയുന്നു. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഃ നാശയാമ്യ ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭസ്വത. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് ആദ്യം ആത്മതത്വത്തെക്കുറിച്ചും ഇന്ദ്രിയ നിഗ്രഹത്തെക്കുറിച്ചും സ്ഥിതപ്രജ്ഞതയെല്ലാം കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അർജുനൻ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ടിരുന്നു. ആത്മതത്വം എന്താണെന്നുള്ള അർജുനന് മനസ്സിലായിക്കൊണ്ടിരുന്നു. പക്ഷെ ഉപദേശിക്കുന്ന ആരാണെന്നുള്ള അർജുനൻ ശരിക്കും പിടികിട്ടിയിരുന്നില്ല. ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ എന്താണോ, നിന്റെ അവിവേകത്തെ നശിപ്പിച്ച് നിനക്ക് മോക്ഷം പോലും തരുന്നത് ഈ ഞാനാണ്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അർജുനന് കാര്യങ്ങൾ ശരിക്കും മനസ്സിലായത്. ഗുരു ആരാണ്, ഉപദേഷ്ടാവ് ആരാണ്, അതിന്റെ പ്രാധാന്യം എന്താണ്, എന്താണ് ഈശ്വര തത്വം എന്നുള്ളത് മനസ്സിലായത്. അത് മനസ്സിലായതുകൊണ്ട് അർജുനൻ അടുത്ത് സ്തുതിക്കുകയാണ്. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജംബിഭം ആഹു സ്വാമശയ സർവേ ദേവശിർനാരദസ്തഥാ ആസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമേ സർവം ഏതൃതം മന്യേ എന്മാം വദസി കേശവ നഹി തേ ഭഗവൻ വ്യക്തിം വിദുർദേവാന ദാനവാഹ സ്വയമേവാത്മനാത്മാനം വേദത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പതേ.